ചാറ്റു വന്നുവോ, മഴച്ചാറ്റു തന്നുവോ. കാറ്റു വന്നുവോ, മഴച്ചാറ്റു തന്നുവോ, അതിലാകെ നീ നിറഞ്ഞു നിന്നുവോ. പ്രണയാർദ്രമായി തുളുമ്പി നിന്നുവോ. കാറ്റു വന്നുവോ, മഴച്ചാറ്റു തന്നുവോ. ഈ വഴി നീളെ പൂവിടും പൂമരമായി നീ പൂത്തു, ആലോലമാടുന്നു തൂമഞ്ഞു തൂവുന്നു. മറഞ്ഞു പോയ മാരിവിൽ തെളിഞ്ഞു വന്നുവോ, ഇളം പീലിയാ തലോടാൻ വരും പുലർവേള നീ തന്നെയോ. കാറ്റു വന്നുവോ, മഴച്ചാറ്റു തന്നുവോ, അതിലാകെ നീ നിറഞ്ഞു നിന്നുവോ. പ്രണയാർദ്രമായി തുളും ഞാനറിയാതെ കൈകളിൽ താരകമായി നീ വീണുവോ, കണ്ണാടി പോൽ മിന്നിയോ, കണ്ണാലി നീ മിണ്ടിയോ. നിലാവകന്നരാവിൽ നീ നിറങ്ങളാടിയോ, കിനാക്കമ്പളം ചുരു നീർത്തി നിൻ മുഖം തുന്നി നീ തന്നുവോ. കാറ്റു വന്നുവോ, മഴച്ചാറ്റു തന്നുവോ, അതിലാകെ നീ നിറഞ്ഞു നിന്നുവോ. പ്രണയാർദ്രമായി തുളും